താനന്തമസ്തി അത് ബാധി അതൊന്നു തന്നെ താൻ അന്യമോർക്കിൽ അത് നാസ്തി നിർബാധി സർവം കാനജനം അസ്ഥ്യം നിനക്കിത് ജനം പരമാർത്ഥമാണ്. ഇവിടെ അവിദ്യ മിഥ്യ അവിദ്യാകാര്യമായിരിക്കുന്ന പ്രപഞ്ചം മിഥ്യ അതാണ് പറയുന്നത് നാസ്തിന ബാധിച്ച. പ്രപഞ്ചത്തെ അദ്വൈതികൾ മിഥ്യയായി സ്വീകരിക്കും. പ്രപഞ്ചത്തെ അദ്വൈതികൾ മിഥ്യയായി സ്വീകരിക്കുന്നു അംഗീകരിക്കുന്നതിനു വേണ്ടി പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് ജ്ഞാനം കൊണ്ട് അത് നിവർത്തിക്കുന്നു? മിഥ്യയായാലും ജ്ഞാനം കൊണ്ട് നിവർത്തിക്കുന്നു. യഥാർത്ഥ വസ്തുക്കളെ യഥാർത്ഥ വസ്തുക്കളെ കൊണ്ട് ഇല്ലാതാക്കാം. ഈ പുസ്തകത്തെ അഗ്നിയിലിട്ട് ദഹിപ്പിക്കാം, അതിന് രണ്ടു യഥാർത്ഥമാണ്. ഒന്നിന് ഒന്നുകൊണ്ട് മറ്റുള്ളതിനെ ഇല്ലാതാക്കണമെങ്കിൽ രണ്ട് യഥാർത്ഥമാണ്, അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഒരു വസ്തു മിഥ്യയാണെങ്കിൽ അതിന് ജ്ഞാനം കൊണ്ട് ഇല്ലാതാക്കാം. ഇതാണ് അദ്വൈതികൾ ഇവിടെ പറയുന്നത്. രജ്ജസർപ്പോദാറ് എല്ലാ ഭ്രാന്തിയും എല്ലാ ഭ്രാന്തികളും വന്നിരുന്നു. എല്ലാ ഭ്രാന്തികളും ജ്ഞാനം കൊണ്ട് അതിനെ നശിപ്പിക്കാം, ഇല്ലാതാക്കാം. എന്ത് ജ്ഞാനം? എന്ത് ജ്ഞാനം കൊണ്ട് ഇല്ലാതാക്കുന്നു? അധിഷ്ഠാന ജ്ഞാനം. അത് നിർബന്ധമാണ്. അധിഷ്ഠാന ജ്ഞാനം കൊണ്ട് ഈ ഭ്രാന്തി ഇല്ലാതെ. ഇനി അധിഷ്ഠാന ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയുള്ള ജ്ഞാനമായിരിക്കണം? അപരോക്ഷ ജ്ഞാനമായിരിക്കണം. ഇത്രയും അദ്വൈതത്തിന്റെ അടിസ്ഥാനപരമായ കാര്യമില്ല. അപ്പോ അപരോക്ഷ ജ്ഞാനം കൊണ്ട് ഭ്രാന്തി ഇല്ലാതാക്കാൻ പറ്റും എന്ന് വെച്ചാൽ കയറിനെ നമ്മൾ പ്രത്യക്ഷമായി കണ്ടാൽ സർപ്പഭ്രാന്തി ഇല്ലാതാവും. മുത്തുച്ചെപ്പിയെ പ്രത്യക്ഷമായി കണ്ടാല് രജതഭ്രാന്തി, വെള്ളി എന്നുള്ള ഭ്രാന്തി ഇല്ലാതാവും. അതുപോലെ ആത്മാവിനെ പ്രത്യക്ഷമായി കാണുമെങ്കിൽ, അങ്ങനെ കണ്ടു കഴിഞ്ഞാലേ ഈ ജഗത്ഭ്രാന്തി ഇല്ലാതാവും. അപ്പോൾ ആത്മാവിനെ കുറിച്ച് നമ്മളിപ്പോഴും കേൾക്കുന്നുണ്ട്. ഇതൊക്കെ വായിക്കുമ്പോൾ ആത്മാവിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടാവും. പക്ഷെ ഈ ജഗത്ഭ്രാന്തി ഇല്ലാതാകുന്നില്ല. രജ്ജസർപ്പം പോലെ മറഞ്ഞു പോകുന്നില്ല, രജതം പോലെ മറഞ്ഞു പോകുന്നില്ല. എന്തുകൊണ്ടാണ്? ജ്ഞാനം ഉണ്ടായിട്ട് ഇതൊക്കെ എന്തുകൊണ്ട് മറഞ്ഞു പോകുന്നില്ല? എന്തുകൊണ്ടാണ്? നമുക്ക് അപരോക്ഷം ഞാനും ഉണ്ടാകുന്നു. അപരോക്ഷം ഞാനും ഉണ്ടാകുന്നു. നമ്മൾ കേൾക്കുന്നു, ചിന്തിക്കുന്നു, ചർച്ച ചെയ്യുന്നു ആത്മാവിനെ കുറിച്ച്, ബ്രഹ്മത്തെ കുറിച്ച്. പക്ഷെ അപരോക്ഷം ഞാനും ഉണ്ടാകുന്നു. അപരോക്ഷം ഞാനും ഉണ്ടായാൽ എന്നുവെച്ചാൽ എങ്ങനെയാണോ കയറിനെ കണ്ണുകൊണ്ട് കാണുന്നത്, അതുപോലെ ആത്മാവിനെ നേരിട്ടറിയും. ആത്മാവിനെ നേരിട്ടറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മറഞ്ഞു പോകും. ഇത് അദ്വൈതികളുടെ സിദ്ധാന്തമാണ്. അപ്പൊ പിന്നെ ആത്മാവിനെ എങ്ങനെ നേരിട്ടറിയും? നമ്മളിപ്പോ അറിഞ്ഞിട്ട് ഇത് അറിയുന്നില്ല. അപ്പൊ നമ്മൾ അറിയുന്നെന്തോ കുഴപ്പമുണ്ട്. പിന്നെങ്ങനെ നേരിട്ടറിയുന്നത്? ഒരേ ഒരു വഴിയുള്ള സമാധി. ആത്മാവിനെ കുറിച്ച് കേട്ടും ചിന്തിച്ചും ധ്യാനിച്ചും മനസ്സ് ഈ അവസ്ഥയിൽ നിന്ന് മാറിപ്പോണം. ഈ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ഇതെന്താണ് അവസ്ഥ? ജാഗ്രത്. ജാഗ്രത്തിൽ നിന്ന് മാറിപ്പോണം മനസ്സ്. സ്വപ്നമാകാനും പാടില്ല, സുഷുപ്തിയാകാനും പാടില്ല. പിന്നെ എന്താണ് സമാധി അവസ്ഥയിലേക്ക് പോകും. സമാധി അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ജ്ഞാനം, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഞാൻ, അല്ലെങ്കിൽ ഞാൻ ആത്മാവാണ്, ഞാൻ ബ്രഹ്മമാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഈ ജ്ഞാനം ഇതാണ് സമാധിയിൽ ഉണ്ടാകുന്നതാണ് അപരോക്ഷം. ബാക്കി നമ്മളീ അറിയുന്ന മുഴുവൻ പരോക്ഷം ഞാനാണ്. അതുകൊണ്ട് രണ്ടും നമ്മുടെ വ്യത്യാസം. ഇവിടെ നമ്മൾ കേട്ടും ചിന്തിച്ചും ചർച്ച ചെയ്ത് നോക്കാറും ഉണ്ടാവും. സമാധിയിൽ അങ്ങനെയല്ല. എങ്ങനെയാണോ നമ്മൾ കയറിനെ കണ്ണുകൊണ്ട് കാണുന്നത്, സർപ്പം പറയുന്നത്, അതുപോലെ സമാധിയിൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരു അതിനെ അപരോക്ഷം എന്ന് പേരിട്ട് വിളിക്കുന്നു. അപരോക്ഷം എന്നൊക്കെ നേരിട്ടുള്ള അറിവ്, അല്ലെങ്കിൽ പ്രത്യക്ഷമായ അറിവ്. അങ്ങനെ ഒരറിവുണ്ടാകുമ്പോ പ്രപഞ്ചം മറഞ്ഞു പോകുന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് മറഞ്ഞു പോകുന്നത്? പ്രപഞ്ചത്തിന്റെ കാരണം അവിദ്യയാണ്. അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകുമ്പോൾ മിഥ്യയായ അവിദ്യ നശിക്കും. എങ്ങനെയാണോ കയറിന്റെ അറിവുണ്ടായപ്പോ സർപ്പഭ്രാന്തി മാറിയത്, സർപ്പഭ്രാന്തി മാറിയെന്ന് വെച്ചാൽ അവിടെ എന്താ സംഭവിച്ചത്? അതുവരെ കയറിനെ കുറിച്ചുള്ള അറിവുണ്ടായില്ല, അതാ പ്രശ്നം. കയറിനെ അറിയാത്തത് കൊണ്ടാണ് സർപ്പത്തിന്റെ അറിവുണ്ടായത്. കയറിനെ അറിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനദ്വൈതം പറയുന്നത് കയറിന്റെ അവിദ്യ ഉണ്ടായത്, കയറിന്റെ അവിദ്യ ഉണ്ടായത്. ഈ അവിദ്യ നശിക്കുന്നു, ഇത് കയറെന്നുള്ള അറിവുണ്ടാകുന്നു. അവിദ്യ നശിച്ച ആ അവിദ്യ കൊണ്ടാണ് സർപ്പജ്ഞാനം ഉണ്ടായത്. അവിദ്യ കൊണ്ടാണ് സർപ്പജ്ഞാനം ഉണ്ടായത്. ഈ സർപ്പജ്ഞാനത്തിന്റെ ഉപാദാന കാരണം അവിദ്യയാണ്. അപ്പൊ കയറെന്നുള്ള ജ്ഞാനം ഉണ്ടാകുമ്പോൾ ആ വിദ്യ നശിക്കുന്നു. കേവലം അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ പോരാ, അത് അവിദ്യ എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ്. അവിദ്യ എന്ന് പറയുന്ന ഒരു ശക്തി വിശേഷമാണ്, മിഥ്യയായ ഒരു ശക്തി വിശേഷം. അപ്പൊ കയറിന്റെ ജ്ഞാനം ഉണ്ടാകുമ്പോ ആ അവിദ്യ നശിക്കുന്നു. അവിദ്യയുടെ കാര്യമായ സർപ്പജ്ഞാനം നശിക്കുന്നു, പിന്നെ സർപ്പം. അതുപോലെ ഈ അദ്വൈതി പറയുന്ന പ്രപഞ്ചം മിഥ്യ എന്തുകൊണ്ട്? പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്നത് അവിദ്യ. ആ അവിദ്യ എന്ന് പറയുന്നത് ഒരു അവിദ്യാശക്തിയാണ്, അത് മായയാണ്, അത് മിഥ്യയാണ്, അത് അസത്യമാണ്, ഒരു ഭ്രാന്തിയാണ് എന്താ ഒരർത്ഥം. ഈ ഭ്രാന്തി നശിക്കും. അത് നശിച്ചാൽ അതിന്റെ കാര്യമാണെന്ത്? പ്രപഞ്ചവും അക്ഷരാർത്ഥത്തിൽ നശിച്ചു. അത് നശിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, പുസ്തകത്തെ എടുത്ത് തീയിട്ട് നശിപ്പിക്കും പോലെ. വാസ്തവത്തിൽ അത് മിഥ്യയാണ്. മിഥ്യ നശിക്കുക എന്ന് പറഞ്ഞു, നശിക്കുന്ന മുമ്പും അതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നാശം എന്ന് പറയുന്നത് മറഞ്ഞു പോവുക, രജ്ജുവിലെ സർപ്പം മറഞ്ഞതുപോലെ. അത് നശിക്കാനായിട്ട് അവിടെ ഒരു വസ്തു ഉണ്ടായിരുന്നു. മിഥ്യ എന്ന് പറഞ്ഞാൽ അതാണ്, ഒരു വസ്തു ജനിച്ച് നശിക്കുകയല്ല ചെയ്യുന്നു. അങ്ങനെ ഒന്നും ഇല്ല, മൂന്ന് കാലത്തിലുണ്ട്. എന്നാ അതുവരെ നമുക്ക് സത്യമായി അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ഏത് സമയത്താണ് ഒരാള് സമാധിയിലെത്തിച്ചേരുന്നത്? ആ അവസ്ഥയിൽ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം ഉണ്ടാകുന്നു. ആ അവസരം എന്ത് ചെയ്യുന്നു? അതെല്ലാം ഒറ്റയടിക്ക് പോകുന്നു. അവിദ്യ നശിക്കുന്നതുകൊണ്ട് പിന്നെ പ്രപഞ്ച അനുഭവമില്ല. അതാണ് അപരോക്ഷ ജ്ഞാനത്തിന്റെ പ്രയോജനം എന്ന് പറയുന്നത്. പിന്നെ എന്ത് ശേഷിക്കും? ആത്മാവ് മാത്രം ശേഷിക്കും. അങ്ങനെ ഇത് നശിച്ചു പോകുന്നതിനെയാണ്, പ്രപഞ്ചം നശിച്ചു പോവുകയും ആത്മാവ് ശേഷിക്കുകയും ചെയ്യുന്നതിനാണ് അദ്വൈതികൾ മുക്തി എന്ന് പറയുന്നത്. സമാധിയിലൂടെ മുക്തിയിൽ എത്തിച്ചേരുന്നു എന്ന് പറയുന്നത് അതാണ്. ഇതൊക്കെ അദ്വൈതിയുടെ സിദ്ധാന്തം. ഇത്രയേ ഉള്ളൂ ചുരുക്കത്തിൽ. എന്താണ് അദ്വൈതിയുടെ അവിദ്യ നശിക്കുന്നു, പ്രപഞ്ചം നശിക്കുന്നു, ആത്മാവിശേഷം മുക്തനാണ്. ഇതാണ് അദ്വൈതത്തിലെ പ്രധാനമായ പ്രസംഗം. അദ്വൈത രീതിയിലൊക്കെ പറയുന്നതിനെ കുറിച്ച് പല പല രീതി വിശദീകരിക്കുന്നു തന്നെയാണ്. അങ്ങനെ ഒരു മുക്തി സംഭവിക്കണമെങ്കിൽ പ്രപഞ്ചം മിഥ്യയായിരിക്കണം, പ്രപഞ്ച അവിദ്യയിൽ നിന്നുണ്ടായതായിരിക്കണം, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന പ്രത്യക്ഷമായ ജ്ഞാനം ഉണ്ടാവണം, ഇതൊക്കെ സംഭവിക്കും. കഴിഞ്ഞു, അദ്വൈതം കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ സമാധിയിലൊരു ജ്ഞാനം ഉണ്ടായില്ലേ, അവിദ്യ നശിക്കില്ല, പ്രപഞ്ചം നശിക്കില്ല, മുക്തിയും ഉണ്ടാകും. പിന്നെ ഇതിന്റെ സാങ്കേതികമായ വിവരണങ്ങളാണ് ശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത്. സാങ്കേതികമായ ഇതിന് ഒരുപാട് യുക്തികളും മറ്റുമൊക്കെ ഉപയോഗിച്ച് വിശദീകരിക്കും ശാസ്ത്രങ്ങളൊക്കെ. അതാ ചെയ്യുന്നത് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാസ്തി ന ബാധിസം അന്യമോർക്കൽ, തന്നിൽ നിന്ന് അന്യമായി നോക്കി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല, ഒന്നും അനുഭവപ്പെടുന്നുമില്ല എന്ന് പറഞ്ഞാൽ സമാധിയിലൊന്നും അനുഭവപ്പെടുത്തില്ല. അതാണ് ആ ഭാതി എന്ന് പറയുന്നത്. ഒന്നും അനുഭവപ്പെടുന്നില്ല, സർവവും ഒന്നും ആത്മാവ് മാത്രമേ ഉള്ളൂ. അദ്വൈതികള് ഇത് പറയുമ്പോൾ ഇങ്ങനെ ഒരു അറിവുണ്ടായി പ്രപഞ്ചം നശിച്ചവര് എന്നാണ് അദ്വൈതികൾ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൽ വിശ്വസിച്ചിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലെത്താൻ വേണ്ടി പ്രയത്നിക്കുന്നവരും അദ്വൈതികളാണ്. രണ്ടു കൂട്ടരാണ്. ഒന്ന് ഇങ്ങനെ സമാധിയിൽ അഹം ബ്രഹ്മാസ്മി എന്ന ജ്ഞാനം ഉണ്ടായി, ഇതിനാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപരോക്ഷ സാക്ഷാത്കാരം എന്നെല്ലാം ഇങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായി പ്രപഞ്ചാനുഭവമില്ലാതെ അങ്ങനെ ഇരിക്കുന്നവർ അദ്വൈതികളെന്ന് പറയും. ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നവർ ഇത് വിശ്വസിക്കണമതി. കാരണം ഇങ്ങനെ ഇതിനുവേണ്ടി പരിശ്രമിച്ച ഒടുവിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഇതെത്തിച്ചേരാമെന്ന് വിശ്വസിച്ചുകൊണ്ട് പരിശ്രമിക്കുന്നവരും അദ്വൈതികളാണ്. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? ഇങ്ങനെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകും, അഹം ബ്രഹ്മാസ്മി എന്നൊരു ജ്ഞാനം ഉണ്ടാകും, ആ ജ്ഞാനത്തിൽ പ്രപഞ്ചമെല്ലാം മറഞ്ഞുപോകും, നാസ്തിന ഭാതി സർവം, അവിടെ ആത്മാവ് മാത്രം ശേഷിക്കുന്നു, ബ്രഹ്മം മാത്രം ശേഷിക്കുന്നു, ഇതൊക്കെ അങ്ങനെ എത്തിച്ചേരുന്നവരുടെ അനുഭൂതിയാണ് എന്നാണ് പറയുന്നത്. അനുഭൂതിയാണ്, അങ്ങനെ ഒരവസ്ഥയിൽ എത്തിച്ചേരുന്നവരുടെ മാത്രം അനുഭൂതിയാണ്. അങ്ങനെ ഒരവസ്ഥയിൽ എത്തിച്ചേരാത്തവരെ സംബന്ധിച്ച് എന്താണ്? അത് അവരുടെ വിശ്വാസം. അങ്ങനെ ഒരവസ്ഥയിൽ എത്തിച്ചേർന്നവർ ഇതിനെ അവരുടെ അനുഭൂതി എന്ന് പറയും. അങ്ങനെ എത്തിച്ചേരാത്തവര് അതിനെ വിശ്വസിക്കും. അങ്ങനെ രണ്ടു കൂട്ടരാണ്. ഒരു കൂട്ടർ അങ്ങനെ സമാധിയിൽ എത്തിച്ചേർന്നു ആ അനുഭൂതി ഇരിക്കുന്നത് ഒരു കൂട്ടർ, പ്രപഞ്ച അനുഭവമില്ലാതെ സമാധി ഇരിക്കുന്നു. ഒരു കൂട്ടർ അത് വിശ്വസിക്കുന്നവർ, അങ്ങനെ ഒരാൾ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ ഒരു ശിഷ്യം വിശ്വസിക്കുന്നു എന്റെ ഗുരു അങ്ങനെ ഇരിക്കുന്നയാളാണ്, ശിഷ്യം വിശ്വസിക്കുന്നു. ഗുരു പറയാം എനിക്കിങ്ങനെ ഒരനുഭൂതിയുണ്ട് എന്ന് ഗുരുവിന് പറയാം. അങ്ങനെ പറയുന്നത് ആ ഗുരുവിന്റെ അനുഭൂതി. ശിഷ്യനത് വിശ്വസിക്കാനേ പറ്റൂ, വേറെ വഴിയൊന്നുമില്ല. വിശ്വസിച്ചിട്ട് ആ വഴിക്ക് സഞ്ചരിക്കുക. ഈ രണ്ടു കൂട്ടരും അദ്വൈതികളാണ്. അങ്ങനെ ഒരു അനുഭൂതിയെക്കുറിച്ചാണ് ഗുരു ഇവിടെ പല ഭാഗങ്ങളിലും പറയുന്നത്. അങ്ങനെ പ്രപഞ്ചമെല്ലാം നശിച്ച് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആ ജ്ഞാനം ഒക്കെ പ്രാപിച്ച് അതുകൊണ്ട് പ്രപഞ്ചമെല്ലാം നശിച്ചിരിക്കുന്ന ഒരവസ്ഥ. പിന്നെ അതിനെക്കുറിച്ച് ഒരുപാട് ഒരുപാട് ഒരുപാട് വിവരണങ്ങളുണ്ട്. ഈ വിവരണങ്ങളെല്ലാം യുക്തി ഉപയോഗിച്ചാണ് പിന്നെ വിശദീകരിക്കുന്നത്. അനുഭൂതി എന്ന് പറയുന്നത് തന്നെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അനുഭവം. അതിനെക്കുറിച്ച് വേറൊന്നും പറയാൻ പറ്റില്ല. അതെങ്ങനെ സാധിക്കും? അത് അങ്ങനെ ഒരവസ്ഥയിലെത്താ എത്തിയാൽ പ്രപഞ്ചത്തിന് എന്ത് പറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അതൊക്കെ യുക്തിയിലൂടെ ചർച്ച ചെയ്ത് ആൾക്കാരെ മനസ്സിലാക്കാൻ ശ്രമിക്കും. അതാണ് ശാസ്ത്രത്തിന്റെ വലിയൊരു ഭാഗം അതിനെക്കുറിച്ച്. ഈ അനുഭൂതിയെക്കുറിച്ച് ശാസ്ത്രമൊന്നും പറയുന്നില്ല, അങ്ങനെ ഒരു അനുഭൂതിയുണ്ട് ഇത്രേ പറയുന്നു. പക്ഷെ ഇതൊക്കെ എങ്ങനെ സാധിക്കും, അതിനെന്തെങ്കിലും യുക്തിയുണ്ടോ, അതിനെക്കുറിച്ചാണ് ഗ്രന്ഥങ്ങളെല്ലാം എഴുതുന്നത്. അങ്ങനെ സാധിക്കാം അദ്വൈതികൾ പറയുന്നു. പിന്നെ അദ്വൈതികളെ ഇത് അംഗീകരിക്കൂ, വിശിഷ്ടാദ്വൈതികളോ മറ്റുള്ളവരോ ഒന്നും ഇതൊന്നും അംഗീകരിക്കില്ല. ഇത് കേവലം അദ്വൈതിയുടെ മാത്രം കാഴ്ചപ്പാടാണ്, വേറെ ആരും ഇതൊന്നും അംഗീകരിക്കില്ല. ഈ ഞാൻ ഈ പറഞ്ഞ രീതി, ഞാൻ വിശദീകരിച്ച രീതിയിൽ അംഗീകരിക്കും. അല്ലെങ്കിൽ ആരാണോ ഈ പറയുന്ന രീതിയിൽ ഇതിനംഗീകരിക്കുന്നത്, ഞാൻ ഇപ്പൊ പറഞ്ഞ രീതി, അവരാരായാലും അവരദ്വൈതികളാണ്. പ്രത്യേകിച്ച് അദ്വൈത ഗ്രൂപ്പിലൊന്നും പെടണ്ട. ആരെങ്കിലും പറയാൻ എനിക്കിങ്ങനെ ഒരു പ്രത്യേക അനുഭൂതിയുണ്ട്, പ്രപഞ്ചം മറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞാൽ അവരദ്വൈതി തന്നെയാണ്. പറയുന്നുകൊണ്ട് തന്നെ അവരദ്വൈതിയാണ്. ഇത്രയുള്ള അദ്വൈതത്തിൽ മനസ്സിലാക്കണം. അദ്വൈതിങ്ങനെ വെറുതെ പ്രപഞ്ചം മിഥ്യയെന്ന് പറയുന്നതല്ല. ഈ പ്രപഞ്ചം മറഞ്ഞു പോകണം, അതുകൊണ്ടാണ് അദ്വൈതി പ്രപഞ്ചം മിഥ്യയെന്ന് പറയുന്നത്. വെറുതെ മിഥ്യെന്നിങ്ങനെ പറയുക അതല്ല, അത് അംഗീകരിച്ചാലേ അത് മറഞ്ഞു പോകത്തുള്ളൂ, അതുകൊണ്ട് മിഥ്യെന്ന് പറയുന്നത്. ഇതിനെ പൊതുവെ സമാധി പ്രക്രിയ എന്ന് പറയും, അദ്വൈതികളുടെ സമാധി പ്രക്രിയ എന്ന് വെച്ചാൽ സമാധി എന്ന് പറയുന്ന ഒരു കാര്യത്തെ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന രീതി. അദ്വൈതത്തെ സമാധിയെ അംഗീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വിശദീകരിക്കുന്ന രീതി, അതിനാണ് സമാധി പ്രക്രിയ എന്ന് പ്രക്രിയ എന്ന് പറഞ്ഞ രീതി. ഇങ്ങനെയാണ് വിശദീകരിച്ചു കൊടുക്കുന്നത്. ശങ്കരാചാര്യന് സമാധി പ്രക്രിയകളെ കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല ഭാഷകളിൽ. ശങ്കരാചാര്യക്ക് ശേഷം ഇവിടെ പല ദർശനങ്ങളും ഉണ്ടായി. അല്ലാതെ തന്നെ ശങ്കരാചാര്യന്റെ കാലം കഴിഞ്ഞ് അദ്വൈതത്തെ വ്യാഖ്യാനിച്ചവർ പലരും അദ്വൈതത്തിനെ വിമർശിച്ചു, അദ്വൈതത്തിൽ പല പോരായ്മകളും ചൂണ്ടിക്കാണിച്ചു. പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത് എന്ന് പറഞ്ഞപ്പോൾ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി അദ്വൈതത്തെ പരിഷ്കരിച്ചു, മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ച ദോഷങ്ങളെ പരിഹരിക്കുന്നതിന് അദ്വൈതത്തിൽ തന്നെ പരിഷ്കാരങ്ങൾ വരുത്തി. അങ്ങനെ അദ്വൈതത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തിയതിന്റെ ഭാഗമായിട്ടാണ് സമാധി പ്രക്രിയ ഉണ്ടായത്. അത്തരം ചോദ്യങ്ങളൊന്നും ശങ്കരാചാര്യർ നേരിട്ടില്ല. അല്ലെങ്കിൽ ശങ്കരാചാര്യൊന്നും അഡ്രസ് ചെയ്യും അത്തരം ചോദ്യങ്ങളൊക്കെ അവഗണിച്ചു. പിൽക്കാലത്ത് പല ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടി വരും. ഇതൊക്കെ എന്താണ് ഒരു തത്വചിന്തയുടെ ഭാഗമായിട്ടാണ് പല പ്രക്രിയകളും വരുന്നത്. ഒരാൾക്ക് അങ്ങനെ ഒരു അദ്വൈത അനുഭവം ഉണ്ടാകണോ, ഉണ്ടായോ ഉണ്ടായില്ല അതൊന്നും വിഷയം, ഉണ്ടാകാം ഉണ്ടാകാതിരിക്കും. ഈ ദർശനം ഇങ്ങനെ മാറി വരുന്നതിന് കാരണം ഒരാൾക്ക് അനുഭവം ഉണ്ടായോ ഇല്ലേ എന്നുള്ളതായിട്ടൊന്നും ഇല്ലെങ്കിൽ അത് എന്താണ് നിരന്തരമായി ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ പോലെ അല്ല. അദ്വൈതം എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ഡിബേറ്റ് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെയുള്ള പുതിയ പുതിയ ആശയങ്ങൾ അതിവരുന്നത്. അല്ലാതെ ഇങ്ങനെ ഒരു കാര്യം പറയുന്നതിന് വേണ്ടി ഒരാൾക്ക് അനുഭവം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നും, ഇനി ഒരാൾക്ക് അനുഭവം ഉണ്ടാകുമോ ഇല്ലയോ ഇതൊന്നും തന്നെ വേറൊരാൾക്കും അറിയാൻ പറ്റില്ല. ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്, ഇല്ലാന്ന് പറഞ്ഞാൽ ഇല്ല, അത്രയേ ഉള്ളൂ. പക്ഷെ ഇതെല്ലാം ഡിബേറ്റും ഇതെല്ലാം ഉണ്ട്. അദ്വൈതത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു വ്യക്തിയിൽ അതുണ്ടോ അല്ലെന്ന് ചോദിച്ചാൽ ആർക്കും അതറിയാൻ പറ്റില്ല, ഉണ്ടായിരിക്കും ഇല്ലായിരിക്കും. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ഇങ്ങനെ ഒരു അനുഭവം വേണമെന്നൊരു നിർബന്ധമില്ല. അതിന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലേ ചർച്ച ചെയ്യാൻ പറ്റും, അങ്ങനെ ആർക്ക് വേണം ചർച്ച ചെയ്യും. അതിന് ഈ അനുഭവമായിട്ടൊരു ബന്ധമില്ല. ഇങ്ങനെ ഒരു ആശയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് ആർക്കും ഒന്നും ചർച്ച ചെയ്യും. ഇനി ഇങ്ങനെ ഒരു അനുഭവം ലോകത്ത് ഇതുവരെ ആർക്കും ഉണ്ടായിട്ടില്ലെങ്കിലും ചർച്ച മുമ്പോട്ട് പോകും, ഉണ്ടെങ്കിലും പോകും. കാരണം ഇതിന് ചർച്ചയ്ക്ക് അങ്ങനെ ഒരു അനുഭവത്തിന്റെ ആവശ്യമേ ഇല്ല. അതുകൊണ്ട് ശങ്കരാചാര്യരുടെ ശേഷം ഇത് വളരെ പ്രബലമായൊരു ചർച്ചയായി ഇന്നും നിൽക്കുന്നു. അങ്ങനെ ഒരു അനുഭവമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചർച്ച മുമ്പോട്ട് പോവുകയാണ്. അപ്പൊ ഈ പറയുന്ന സമാധിയുടെ പല പല വശങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യും. അതൊക്കെ നടക്കുന്നു. ആ ചർച്ചകൾക്ക് കേവലം അങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്നുള്ള വിശ്വാസം മാത്രം മതി. ആ വിശ്വാസത്തെ സാധൂകരിക്കുന്ന യുക്തികളുപയോഗിച്ച് ചർച്ച ചെയ്യും. മറിച്ച് അതിന് ഇങ്ങനെ ഒരു അനുഭവം വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ആകാശകുസുമം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ആകാശകുസുമം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച നടത്താറുണ്ട്. ആകാശ പുഷ്പം അങ്ങനൊന്നും ഉണ്ടായാലേ ചർച്ച ചെയ്യാവോ, അങ്ങനെ നിർബന്ധമില്ല. ഇല്ലെങ്കിലും ചർച്ച ചെയ്യും. അതുപോലെ സമാധിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, അതുകൊണ്ട് എന്നാർക്കുണ്ട് നിങ്ങൾക്ക് അത് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് സമാധിയുണ്ടോ എന്നൊന്നും ചോദിക്കുന്ന അർത്ഥമില്ല. അതിന് സമാധിയുടെ ആവശ്യമൊന്നും, കാരണം സമാധി എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുന്നതൊക്കെ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്ന ആശയങ്ങളാണ്. അത് ആർക്കും ചിന്തിച്ച് മനസ്സിലാക്കി കൈമാറ്റം ചെയ്യാം. അതിന് പ്രത്യേകിച്ച് അനുഭവത്തിന്റെ കാര്യങ്ങളൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല.